ഒരു സ്നേഹ സാന്ത്വന തണലായി തലോടലായി അരികിൽ സമാധാനത്തിന്റെ വചനവിരുന്നമായി ഷാലോം റേഡിയോ. ദൈവദാനമായ പ്രപഞ്ചത്തിന്റെ പ്രത്യേകതകളും അതിന്റെ ശരിയായ ഉപയോഗവും ചിന്തിക്കുന്നതിനുള്ള സമയം. മണ്ണിലൂടെ അവതരണം. കേരള കാർഷിക സർവകലാശാല റിട്ടയേർഡ് പ്രൊഫസർ ഡോക്ടർ പി എ ജോസഫ്. വിളകളിലെ കീടനിയന്ത്രണത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. മനുഷ്യന്റെ ആരംഭം മുതൽ കീടങ്ങൾ വിളകൾക്ക് ഉപദ്രവകാരികളായിരുന്നുവെന്ന് കാണാം. വെട്ടുക്കിളികൾ കൃഷിയെ നശിപ്പിച്ചതായി ബൈബിളിൽ പരാമർശമുണ്ട്. കാർഷിക വിപ്ലവത്തിലൂടെ പുതിയ ഉൽപാദനശേഷി കൂടിയ ഇനങ്ങൾ ഉണ്ടായപ്പോൾ അവയ്ക്ക് കീടപ്രതിരോധ ശക്തി കുറയുകയാണ് ചെയ്തത്. ഈ കുറവ് രാസ കീടനാശിനികൾ ഉപയോഗിച്ച് നികത്തി. കീടാക്രമണം ഒരു വിളയുടെ ഉൽപാദനം 40-50% വരെ കുറയ്ക്കാൻ കഴിവുള്ളവയാണ്. നെല്ലിൽ താഴെയുടെ ഉപദ്രവം വളരെ കൂടുതലാണെങ്കിൽ നിറഞ്ഞ മണികൾ അധികം കാണില്ലെന്ന് നമുക്ക് അനുഭവമുള്ളതാണല്ലോ. വിളനാശത്തിൻ്റെ 50% എങ്കിലും കുറയ്ക്കാനായത് കീടനാശിനികൾ വഴിയാണെന്ന് സത്യമാണ്. 1950-51 വെറും 4000 ടൺ കീടനാശിനി ഉപയോഗിച്ചത് പിന്നീട് വർദ്ധിച്ച് 75,000 ടൺ ഒരു വർഷം എന്നായി. വിളകളിൽ സ്പ്രേ ചെയ്യുന്ന കീടനാശിനികളിൽ വെറും 1% മാത്രമാണ് കീടങ്ങളിൽ വീഴുക. ബാക്കി 99% ലക്ഷ്യത്തിൽ എത്തുന്നില്ല. ഇതിനൊരു ഭാഗം വായുവിൽ തങ്ങി സ്പ്രേ ചെയ്യുന്ന ആളിൻ്റെയും അതിനടുത്ത് താമസിക്കുന്നവരുടെയും രക്തത്തിൽ, ഭക്ഷണം, ശ്വസനം, ശരീരത്തിൽ പതിക്കുന്ന കീടനാശിനി വഴിയും എത്തുന്നു. ഒരു ഭാഗം കീടനാശിനി വെള്ളത്തിൽ കലരുന്നു. ഇത് കുടിവെള്ളത്തിലൂടെയും ജലത്തിൽ വസിക്കുന്ന മീൻ വഴിയും മനുഷ്യ ശരീരത്തിൽ എത്തും. മൂന്നാമതായി പുല്ലിൽ പതിക്കുന്ന കീടനാശിനി മൃഗങ്ങളുടെ പാൽ വഴിയും മനുഷ്യ ശരീരത്തിൽ എത്തും. ഇന്ത്യയിൽ ഒരു വർഷം 1 ഹെക്ടറിൽ 480 ഗ്രാം കീടനാശിനി മാത്രമാണ് ഉപയോഗിക്കുക. ഇത് യൂറോപ്പിൽ 2.5 കിലോഗ്രാമും അമേരിക്കയിൽ 3.5-4 കിലോഗ്രാമും ജപ്പാനിൽ 10 കിലോഗ്രാം വീതവുമാണ്. പക്ഷേ ഇന്ത്യയിൽ ഒരാളിൽ ഒരു ദിവസം 356 മില്ലിഗ്രാം കീടനാശിനി ഉള്ളിൽ ചെല്ലുമ്പോൾ വികസിത രാജ്യങ്ങളിൽ അത് 10 മില്ലിഗ്രാമിൽ കുറവ് മാത്രമാണ്. കാരണം അവർ കീടനാശിനി സ്പ്രേ ചെയ്യുമ്പോൾ ഡ്രസ് കോഡ് പാലിക്കുകയും കീടനാശിനി സ്പ്രേ ചെയ്താൽ അതിന് അനുവദിച്ചിട്ടുള്ള വെയ്റ്റിംഗ് പീരീഡ് കഴിഞ്ഞു മാത്രമേ വിളവെടുത്ത് ഉപയോഗിക്കൂ. ഈ 2 നിബന്ധനകളും നമ്മുടെ നാട്ടിൽ പാലിക്കാറില്ല. വിളകളിൽ ഉപയോഗിക്കുന്ന 70% കീടനാശിനിയും നമ്മുടെ നാട്ടിൽ ജലാശയങ്ങളിൽ എത്തുന്നതായി കാണുന്നു. നമ്മുടെ ഉൾനാടൻ മത്സ്യങ്ങളിൽ 100% കീടനാശിനിയുടെ സാന്നിധ്യമുണ്ട്. കേരളത്തിൽ വിൽക്കുന്ന 96.7% പച്ചക്കറികളിലും കീടനാശിനിയുടെ സാന്നിധ്യമുണ്ട്. കീടനാശിനികൾ വരുത്തുന്ന ചില പ്രധാന ആരോഗ്യ പ്രശ്നങ്ങൾ ഇവയാണ്: ഗർഭസ്ഥ ശിശുവിൻ്റെ മരണം, ചാവിള്ള പിറക്കൽ, ജനിക്കുമ്പോൾ കൈകാലുകൾ പോലുള്ള അവയവങ്ങൾ ഇല്ലാതിരിക്കുക, സന്താന ഉൽപ്പാദനശേഷി നശിക്കുക, ഹോർമോൺ ഉൽപ്പാദനം നിലയ്ക്കുക, ത്വക്കു രോഗങ്ങൾ, കുട്ടികളിൽ ആസ്മ, ബുദ്ധിമാന്ദ്യം, ട്യൂമറുകൾ, 27 തരം ക്യാൻസറുകൾ, ജീവിത ദൈർഘ്യം കുറയൽ എന്നിവയാണ് അവ. ഇന്നത്തെ രാസകൃഷി തുടർന്നാൽ മനുഷ്യൻ്റെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടും എന്നതിൽ സംശയമില്ല. അതിനാൽ കീടനാശിനി ഒട്ടും ഉപയോഗിക്കാത്ത ജൈവ കൃഷിയോ രാസവസ്തുക്കൾ മിനിമം അളവിൽ ഉപയോഗിക്കുന്ന ഗുഡ് അഗ്രികൾച്ചറൽ പ്രാക്ടീസസോ നാം തുടരേണ്ടതാണ്. എന്നാൽ രാസവസ്തുക്കൾ പൂർണ്ണമായും ഒഴിവാക്കിയുള്ള ജൈവ കൃഷിക്കാണ് മുൻഗണന. ഈ രീതി പ്രകാരം കീടങ്ങളെ നിയന്ത്രിക്കാൻ നിർദ്ദേശിക്കുന്ന ചില മാർഗങ്ങൾ ഇവയാണ്: കീടങ്ങളെ പ്രതിരോധിക്കുന്ന ഇനങ്ങൾ നടുക, നടീൽ വസ്തുക്കൾ കീടങ്ങൾ ഇല്ലെന്ന് ഉറപ്പുവരുത്തുക, വിളകൾ കഴിവതും സീസണിൽ നേരത്തെ നട്ട് കീടങ്ങളുടെ ഉപദ്രവം കുറയ്ക്കുക, നേരത്തെ നടുന്ന വിളകൾ പല കീടങ്ങളെയും അതിജീവിക്കും. ഉദാഹരണത്തിന്, പൊടിവിത നടത്തിയ നെല്ലിൽ വാളീച്ച തുടങ്ങി പല കീടങ്ങളും ഉണ്ടാകാറില്ല. ചെടികൾ കട്ട പിടിച്ച് വളരാതെ ശരിയായ അകലത്തിൽ നടുക. വിള പരിക്രമം അല്ലെങ്കിൽ ക്രോപ്പ് റൊട്ടേഷൻ കീടങ്ങളുടെ ഉപദ്രവം ലഘുവാക്കി മാറ്റും. വിളകൾക്ക് ചുറ്റും ട്രാപ്പ് വിളകൾ നടുക. ഉദാഹരണത്തിന്, പരുത്തി ചെടികൾക്ക് ചുറ്റും ചോളം നടുമ്പോൾ പരുത്തിയിലെ പ്രധാന കീടമായ കായതുരപ്പൻ അല്ലെങ്കിൽ ബോൾവേം ചോളത്തെ ഉപദ്രവിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ പരുത്തി രക്ഷപ്പെടും. വിളക്കുകണി, കൊമ്പൻചെല്ലി, നെല്ലിലെ തണ്ടുതുരപ്പൻ, മുഞ്ഞ മുതലായ നിരവധി കീടങ്ങളെ ആകർഷിക്കുന്നു. ഫിറമോൺ ട്രാപ്പ്, പച്ചക്കറികളിലെ കായ്ച്ച, മാവിലെ കായ്ച്ച, വാഴയിലെ മാണവണ്ട് മുതലായ നിരവധി കീടങ്ങളെ ഒഴിവാക്കാൻ ഉതകുന്ന ഫിറമോൺ ട്രാപ്പുകൾ ഇന്ന് ലഭ്യമാണ്. മഞ്ഞക്കണി, നീലക്കണി എന്നിവ പച്ചക്കറികളിൽ നീരിട്ട് കുടിക്കുന്ന ചെറു കീടങ്ങളെ നശിപ്പിക്കുന്നു. ബയോ കീടനാശിനികൾ, ഇവ ബാക്ടീരിയ, കുമിൾ എന്നിവ ഉപയോഗിച്ചുള്ള കീടനാശിനികളാണ്. എതിർ പ്രാണികളുടെ ഉപയോഗം, നെല്ലിലെ ഓല ചുരുട്ടി, തണ്ടുതുരപ്പൻ പോലുള്ള പല കീടങ്ങൾക്കും ഇത് പ്രതിവിധിയാണ്. ബൊട്ടാണിക്കൽ കീടനാശിനികൾ, ഉദാഹരണത്തിന് വേപ്പധിഷ്ഠിത കീടനാശിനികൾ ഇന്ന് ലഭ്യമാണ്. കൃഷിയിടവും വിളകളും വൃത്തിയായി സൂക്ഷിക്കുക. വേനൽക്ക് കൃഷിഭൂമി തിളച്ചിടുക. മണ്ണിലൂടെ നമുക്കായി അവതരിപ്പിച്ചത് പ്രൊഫസർ ഡോക്ടർ പി എ ജോസഫ്.